തത്വത്തിൽ നാം സങ്കരണം പിന്തുടരുന്നു എന്ന് വെച്ചാൽ അദ്വൈത തത്വം ആ തത്വത്തെ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റു പല കാര്യങ്ങളിലും അപ്പൊ ഗുരുവിന് സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ശങ്കരൻ. അതാണ് പറഞ്ഞ അവിടെ ശങ്കരന് തെറ്റുപറ്റി. ശങ്കരാചാര്യനും കുറ്റക്കാരനാണ്, ജാതിയെ സമർത്ഥിക്കുന്നതിനും ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമേ ശങ്കരാചാര്യരോട് ഗുരുവിന് ബഹുമാനവും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആദരിച്ചിരുന്നു. എന്തുകൊണ്ട്? തത്വത്തിന്റെ കാര്യം. അപ്പൊ തത്വചിന്തയുടെ ലോകം വേറെയാണ്. അവിടെ ശങ്കരാചാര്യ ഇത് തന്നെ കാരണം എന്താണ്, വളരെ യുക്തിയുക്തമായി അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതീയമായ താർക്കിക യുക്തി അനുസരിച്ച് എന്നൊക്കെ പ്രത്യേകം പറയേണ്ടി വരും. ഇതെല്ലാം സമർത്ഥിച്ചിരിക്കുന്നത് ഇവിടുത്തെ താർക്കിക യുക്തി അനുസരിച്ചാണ് സമർത്ഥിച്ചത്. അപ്പോ അങ്ങനെ താർക്കിക യുക്തി അനുസരിച്ച് സമർത്ഥിച്ചപ്പോൾ അപ്പോൾ ഏതൊരു ആശയമാണെങ്കിലും ശരി യുക്തിക്ക് നിരക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാരെല്ലാം സ്വീകരിക്കും. പ്രത്യേകിച്ചും ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ യുക്തിപരമായി വിശകലനം ചെയ്തിരുന്ന ആളാണ്. ഏത് കാര്യം കിട്ടിയാലും അത് യുക്തിപരമായി ഗുരു വിശകലനം ചെയ്തു. അങ്ങനെ യുക്തിപരമായി വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ അന്ന് ഒരു ഒന്ന് കേരളത്തിൽ പ്രചാരത്തിലിരുന്നതും തമിഴ്നാട്ടിൽ പ്രചാരത്തിൽ വന്നതും ഗുരു പരിചയപ്പെട്ട ദർശനങ്ങളെന്നും വെച്ച് വളരെ യുക്തിയുക്തമായി തോന്നിയത് അദ്വൈതമാണ്. പണ്ട് അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ ഗുരു സ്വീകരിച്ചു. പിന്നെ വിശിഷ്ടാദ്വൈതം മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ വലിയ പ്രചാരത്തിലില്ലായിരുന്നു. മറ്റു കാര്യം ഗുരു എന്തുകൊണ്ട് അദ്വൈതത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നു, മറ്റുള്ള ഇതിനൊന്നും വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത് പ്രചരിച്ചിരുന്നത് കേവലം ബ്രാഹ്മണരുടെ ഇടയിലാണ്. തത്വചിന്ത എന്നുള്ളതാണ് അവരുടെ ഇടയിലാണ് അത് പ്രചരിച്ചിരുന്നത്. പക്ഷെ വടക്കേന്ത്യയിൽ പോയപ്പോൾ അതിൻ്റെ പല വകഭേദങ്ങളും സാധാരണ ജനങ്ങളുടെ ഇടയിലും പ്രചരിച്ചു. വടക്കേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലായിരുന്നു വലിയ പ്രചാരമുണ്ട്. ഇവിടെ പ്രചരിച്ചിരുന്നതെല്ലാം വലിയ പ്രചാരം കിട്ടിയത് അദ്വൈതത്തിനാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു തത്വചിന്ത എന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിലൂടെയും ആളുകളിലൂടെയും അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളായാലും ശരി, അന്ന് കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഗ്രന്ഥങ്ങളായാലും ശരി, ഉദാഹരണം ഇപ്പോൾ രാമായണം, ഭാഗവതം, ഹരനാമകീർത്തനം, ഇതിലെല്ലാത്തിലും അദ്വൈതത്തിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇന്ത്യ വായിച്ചിട്ടുണ്ടോ? ഉള്ളത് ഏതെന്ന് മനസ്സിലാക്കിയാൽ പോരെ. ഇതിലൂടെയൊക്കെ അന്ന് പ്രചാരത്തിലിരുന്ന എന്താണ്? അദ്വൈതമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഗുരു പരിചയപ്പെട്ട അതിനോടാണ്, നമ്മളേതിനോട് പരിചയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ അദ്വൈതമൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അദ്വൈതത്തിനോടൊരു പ്രതിബദ്ധത തോന്നും. നിങ്ങൾ വേറെ ഒരു വിശിഷ്ടാദ്വൈതികളുടെ ആശ്രമത്തിലാണ് ഇരുന്ന് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനോടായിരിക്കും താല്പര്യം വരുന്നത്. നമ്മൾ ചെന്നു പറ്റുന്ന സാഹചര്യങ്ങളാണ്. പൊതുവെ അങ്ങനെയാണ്. അപൂർവം ചില പ്രതിഭാശാലികളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ചിലപ്പം അതിനെയും ചോദ്യം ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഇതുമായിട്ട് എന്താകും, അത് നമ്മളീ പറയുന്നതുമായിട്ട് ബന്ധമില്ല. ലോകത്താരെല്ലാം പ്രചരിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് എന്താ എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? എന്തു പറയുന്നു അദ്വൈതത്തെ സംബന്ധിച്ച്? എന്ത്? ആര്? ആ അതാ പറയുന്നത്. പിന്നെ സ്വാമിനാരായണന്റെ അവിടെ പോകുന്നില്ല. ഇപ്പോഴത്തെ കാര്യമില്ലല്ലോ പറയുന്നത്, പഴയ കാര്യമല്ലേ. എന്തുകൊണ്ട് ഗുരു അദ്വൈതത്തെ സ്വീകരിച്ചു എന്നുള്ളതിന് സമാനം പറയുന്നില്ലേ? ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? പഴയ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഗുരു എന്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടു അദ്വൈതം? അപ്പൊ അത് ആ അദ്വൈത ആശയപരമായിട്ട് ഗുരുവിന് സ്വീകാര്യമായി തോന്നി. അതുകൊണ്ട് പറഞ്ഞ് തത്വത്തിൽ നാം സംഘടന പിന്തുടരുന്നു. എന്നാൽ അദ്വൈതത്തിൽ തന്നെ അദ്വൈതത്തെ പ്രചരിപ്പിച്ച ഈ ആചാര്യന്മാര് തന്നെ, അത് അദ്വൈതികളെല്ലാം ഇഷ്ടാദ്വൈതികളെല്ലാവരും അങ്ങനെ തന്നെ, മറ്റ് എന്താണ് ജാതീയമായ ഉച്ചനീചത്വം കൂടെയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഗുരു അതിനെ സ്വീകരിച്ചില്ല, അദ്വൈതത്തെ സ്വീകരിച്ചു. അപ്പോ ഒരാൾക്ക്, ഞാനിത് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾക്ക് പല കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ചിലപ്പം ബി ജെ പി ആവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവും, അല്ലെങ്കിൽ കോൺഗ്രസ് ആവും. ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഒരാൾക്ക് ഇതിലേതിനും ഒരാൾക്ക് താല്പര്യം വരാം. അപ്പോൾ രാഷ്ട്രീയക്കാരനാണ് അയാൾ, അയാൾ എന്തിനും കമ്മ്യൂണിസ്റ്റ് ആയെന്ന് യോജിക്കുന്ന അർത്ഥമുണ്ട്. രാഷ്ട്രീയക്കാരനായ എന്തിനും ആവാം. ഇപ്പൊ തത്വചിന്തകൻ എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്തു? അദ്വൈതത്തെ സ്വീകരിച്ചു. അത് അതിൽ മഹത്വം കണ്ടതുകൊണ്ട്. എന്നാൽ സാമൂഹ്യ വിഷയങ്ങൾ വന്നപ്പോൾ ഈ പ്രാചീനമായ ആചാര്യന്മാരുടെ അടി നിലപാട് ഗുരു സ്വീകരിച്ചില്ല. അത് വളരെ സ്പഷ്ടമാണ്. അപ്പൊ അദ്വൈതത്തെ സ്വീകരിച്ചുകൊണ്ട് അതും കൂടെ സ്വീകരിക്കണം, അങ്ങനെ നിയമമൊന്നുമില്ല. അല്ലെങ്കിൽ ആ എന്താണ് ജാതീയമായ ഉച്ചനീചത്വം അതുകൂടെ അംഗീകരിച്ചാലേ അദ്വൈതമാകും, അങ്ങനെയില്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ടാണെന്നുള്ള നമുക്ക് വ്യക്തമായി തിരിച്ചറിയുന്നു. ഒന്ന് തത്വചിന്ത, മറ്റൊന്നെന്താണ്? എന്താണ് അതൊക്കെ? സാമൂഹ്യ ശാസ്ത്രം, അതൊക്കെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് വരുന്ന തത്വചിന്തയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ വന്നപ്പോ എന്തുകൊണ്ട് അതിനെയൊക്കെ എതിർത്തു? കാരണം അതിന്റെ ദോഷഫലങ്ങൾ തന്റെ ചുറ്റും കാണുന്നതുകൊണ്ട്, അതിന്റെ അപകടങ്ങൾ കാണുന്നതുകൊണ്ടും, പിന്നെ എന്താണ് ഓരോ വ്യക്തികളിലും വരുന്ന നീതിബോധം, ഇതൊക്കെ വ്യത്യസ്തമായി. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന മാനവികതാ ബോധം, നീതിബോധം, സാമൂഹിക ബോധം എല്ലാം വ്യക്തികളും വ്യത്യസ്തമായി. ഗുരുവിന്റെ ആ മാനവികതാ ബോധം, നീതിബോധം എന്നൊക്കെ പറയുന്നത് അതിനോട് യോജിക്കുന്നതല്ല ചാതുർവർണ്ണയത്തോട്. പിന്നെ മറ്റൊരു കാര്യം, 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ഒക്കെ രൂപപ്പെട്ടു വന്നാണ് ഭാരതത്തിൽ അദ്വൈതം. ശങ്കരാചാര്യർ വികസിപ്പിച്ചെടുത്താണ് അത്. ഗുരുവിന്റെ കാലം വന്നപ്പോൾ 1000 വർഷം വന്നതിന് ശേഷം അതിന് അത് തകർന്നില്ല. അത് തത്വചിന്താ ലോകത്ത് അതിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത്. കാരണം അത് ഈ പറയുന്ന താർക്കിക യുക്തിയിലൊക്കെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അതിനൊരു സ്ഥാനമുണ്ടായിരുന്നു. അശ്വിൻ ജാതിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അത് സമൂഹത്തിൽ ഒരുപാട് ജീർണത വരുത്തുന്നതായിട്ടാണ് ഗുരു മനസ്സിലാക്കിയത്. ജാതി വളരെ ജീർണിച്ച ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി. അത് അവതരിപ്പിച്ച കാലത്തും ഗുരുവിന്റെ കാലത്തും ജീർണിച്ചാണ്. അപ്പൊ ജീർണിച്ച ഒരു വ്യവസ്ഥയെ ഒരാളിങ്ങനെ സ്വീകരിക്കും. സ്വീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വ്യത്യസ്തമായി തന്നെ മനസ്സിലാവും. ഇപ്പൊ ഗുരുവിന്റെ നീതിബോധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആചാര്യന്മാരുടെ നീതിബോധമാണ്. ഒരാൾക്ക് അദ്വൈതത്തോട് താല്പര്യമുണ്ട്, അദ്വൈതം സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശങ്കരാചാര്യരുടെ സാമൂഹ്യ ബോധവും ഉൾക്കൊള്ളണമെന്ന് നിയമമില്ല. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ശങ്കരാചാര്യരെ സംബന്ധിച്ച് എന്താണ്? ശങ്കരാചാര്യരുടെ അദ്വൈതവും ശരിയാണ്, ശങ്കരാചാര്യരുടെ രണ്ടും ശരിയാണ്. അതിൽ രണ്ടിലും ഒരു ദോഷം, രണ്ടും ഒരുപോലെ ശരിയാണ്, രണ്ടും ആവശ്യമുള്ളതുമാണ്. രണ്ടും ഇവിടെ സംബന്ധിച്ച് ശരിയാണ്. അന്ന് നിലവിലിരുന്ന് ചാതുർ പറഞ്ഞു. അത് തന്നെ ആചാരം. ആചാരം ഒന്നും ചാതുർ പറഞ്ഞു എന്ന് പറയുന്ന ഒന്ന് രണ്ടല്ല. അത് അതും ഒരു ഇത് ഒരു കാര്യം വരുന്നത്, ഇപ്പോ ചിലർക്ക് താല്പര്യം, ചില വ്യക്തികൾക്ക് താല്പര്യം ഗുരു എന്ന് ഒരു വലിയ തത്വചിന്തകനായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശം കാര്യമാണെന്ന്, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഗുരുവിനെ ഒരു തത്വചിന്തകനായി അവതരിപ്പിക്കണമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം അവർ ഈ പാശ്ചാത്യ തത്വചിന്ത പഠിച്ചവരാണ്. പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന പലരും തത്വചിന്തകന്മാരായി അറിയപ്പെടുന്നു. സോക്രട്ടീസ് മുതലിങ്ങോട്ടുള്ളവർ, ദക്കാർത്തെ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്, ഒരു തത്വചിന്തകനാണ്. കാൻഡ് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു തത്വചിന്തകൻ. ഹെഗൽ അത് കഴിഞ്ഞ് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് പ്രഗത്ഭന്മാർ. അപ്പോ അവരൊക്കെ ഈ തത്വചിന്തകൻ എന്നുള്ളതാണെങ്കിൽ പാശ്ചാത്യ ലോകത്ത് വളരെ പ്രസിദ്ധരാണ് അവരൊക്കെ. എന്നുവെച്ചാൽ പാശ്ചാത്യ ലോകത്ത് ചിന്തകന്മാരുടെ ഇടയിൽ അവർക്കൊക്കെ വലിയ അംഗീകാരമാണ് തത്വചിന്തകന്മാരെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലരും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് ഞാൻ ഈ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പലരും നോക്കിയപ്പോൾ ഈ പാശ്ചാത്യ ലോകത്ത് ഗുരുവിന് ഒരു അംഗീകാരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അവർക്കൊപ്പം നിൽക്കണമെങ്കിൽ ഗുരുവിനെ എന്തായി അവതരിപ്പിക്കുന്നു? അവിടെ ഒരു തത്വചിന്തകനായി അവതരിപ്പിക്കുന്നു. ഗുരുവിനൊരു പുതിയ തത്വചിന്തകനായി അവതരിപ്പിക്കുന്നു. എന്നാലേ പാശ്ചാത്യ ലോകത്ത് ഈ പറയുന്നവരോടെല്ലാം ഉള്ളൊരു സ്ഥാനം അവിടെ കിട്ടത്തുള്ളൂ എന്ന് ചിലർ കരുതിയിട്ട് ഗുരുവിനെ അങ്ങനെ ഒരു തത്വചിന്തകനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഗുരുവിന്റെ തത്വചിന്ത ഇതിന് അവരോട് പ്രാധാന്യം കൊടുത്തു. ഈ പറയുന്ന ഞാനീ പറഞ്ഞ ഇവര് ആരും തന്നെ കേവലം തത്വചിന്തകന്മാരായിരുന്നു. അവരാരും ഒരു സാമൂഹ്യ പ്രവർത്തനവും ചെയ്തവരല്ല. അവരെല്ലാം ചിന്തകന്മാരായിരുന്നു. അവരെല്ലാം ഇപ്പോ തക്കാർത്ത എന്നൊക്കെ പറയുന്ന അന്നത്തെ വലിയൊരു സയന്റിസ്റ്റായിരുന്നു, ഒരു മാത്തമറ്റീഷ്യനായിരുന്നു, അതൊക്കെ ആയിരുന്നു. പക്ഷെ അവര് സാമൂഹ്യ പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ഗുരുവിനെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി അവതരിപ്പിക്കരുത് എന്നവർ പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, ഇവരിപ്പോ ധരിച്ചിരിക്കുന്നതനുസരിച്ച് ഗുരു ഇവിടെ പ്രവർത്തിച്ചത് ഈഴവ സമുദായത്തിന്റെ ഇടയിലാണ്. അപ്പൊ ഗുരുവിനെ ഒരു സാമൂഹിക പ്രവർത്തകനായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാള് എന്നുള്ള രീതിയിലേ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പം ലോകത്തിലെന്നുള്ളതല്ല, ഭാരതത്തിലെന്നുള്ളതല്ല, കേരളത്തിലെ തന്നെ ഒരു ജനവിഭാഗത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ് എന്നുള്ള രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കേണ്ടി വന്നാൽ ഗുരുവിനെ എന്താണ് ഈ തത്വചിന്തകൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിന്റെ അത്രയും റേറ്റിംഗ് കിട്ടത്തില്ലെന്നാണ് ഇവർ കരുതിയത്. സാമാന്യ ബുദ്ധി അനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നതാണ്, മനസ്സിലായോ? ഗുരുവിനൊരു സാമൂഹ്യ പരിഷ്കരണം വെച്ചാൽ ആൾക്കാർ ഏത് സമൂഹത്തെ പരിഷ്കരിച്ചു? അത് ഇന്ത്യയില് കേരളത്തില് ഈഴവരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രവർത്തനത്തെ സങ്കോചിപ്പിക്കുകയല്ലേ. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം അങ്ങനെ അംഗീകരിക്കും. മൊത്ത സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ, ലോക സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ ഒന്നും അല്ലല്ലോ ഗുരു ശ്രമിച്ചത്. അതുകൊണ്ട് ഈ ബുദ്ധിമാന്മാരെന്താ വിചാരിച്ചത്? ഗുരുവിനെ സാമൂഹ്യ പ്രവർത്തകനായി പറയരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. പറഞ്ഞാൽ ഗുരുവിന് ഇങ്ങനെ ഒരു സങ്കോചം വരും. അതുകൊണ്ട് ഗുരുവിനെ എന്തായിട്ട് അവതരിപ്പിക്കണം? അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു തത്വചിന്തകനായി അവതരിപ്പിക്കണമെന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ഗുരുവിന്റെ ഫിലോസഫി പഠിക്കാൻ തുടങ്ങി. ഈ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നതിന് അവരവഗണിച്ചു. അതുകൊണ്ട് ഗുരുവിന്റെ യശസ്സിന് കുറവ് വരുമെന്ന് ധരിച്ചിട്ടാണ്. ഇവരുടെ ഒരു മിഥ്യാധാരണയാണ്. അതാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നത്. ഗുരു തത്വചിന്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇതുവരെ ഈ പലരും കരുതുന്ന പോലെ ഗുരുവിനെ വലിയ ആളാക്കുന്നത് ഞങ്ങളാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില പരിപാടികളാണ്. അപ്പൊ ഈ ഒരു മനസ്സിലാക്കാൻ പിന്നെ ഇവർക്ക് എന്താണ് ഇവർക്ക് പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഗുരുവിന്റെ ഈ സാമൂഹ്യ പരിഷ്കരണത്തിനായിരുന്നു ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരി, അത് ഗുരു എവിടെ പ്രവർത്തിച്ചു, ആരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളതല്ല. ഗുരു സാമൂഹ്യ പരിഷ്കരണത്തിൽ ഉള്ള ഗുരുവിന്റെ തത്വചിന്ത, ഗുരുവിന്റെ ദർശനം, അതായിരുന്നു ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടിയിരുന്നു. അദ്വൈതത്തെ അല്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതല്ല. കാരണം സാമൂഹിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ ഗുരു എന്ത് ചെയ്യുന്നു, സാധാരണ മനുഷ്യന്റെ, കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ സാമൂഹ്യ പരിഷ്കരണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഈ പ്രശ്നം വരും എന്താണ്, ഇപ്പൊ ഗുരുവിന്റെ പ്രവർത്തനം കേവലം ഈഴവരുടെ ഇടയിലല്ലേ എന്ന് പറയും. അപ്പൊ ഗുരുവിന്റെ സ്വാധീനം എന്ന് പറയുന്ന എന്ത് ചെയ്തു അത്? ആ സ്വാധീനം എന്ന് പറയുന്നത്, ഗുരുവിന്റെ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ലോകത്തെവിടെയെല്ലാം മനുഷ്യൻ കഷ്ടപ്പെടുന്നു അവിടെ എല്ലായിടത്തും പ്രസക്തിയുള്ളതാണ്, എല്ലായിടത്തും അത് പ്രചരിപ്പിക്കേണ്ടതുമാണ്. അതേവരെ പ്രചരിപ്പിച്ചില്ല. സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് മോശമാണെന്ന് കരുതിയിട്ട് അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് അവർ പോയില്ല. മറിച്ച് എന്ത് ചെയ്തു? ഗുരുവിന്റെ ഈ പറയുന്ന അദ്വൈതവും മറ്റും വ്യാഖ്യാനിക്കാൻ വേണ്ടി, ഗുരുവിന്റെ അദ്വൈതം, ശങ്കരന്റെ അദ്വൈതം, ഇതെന്നതാണ് അങ്ങനെതാണെന്ന് പറഞ്ഞ് ഇവർ തത്വചിന്തയിലിട്ട് ആ സമസ്യകളിലിട്ട് ബുദ്ധിവ്യായാമം ചെയ്തു. തത്വചിന്ത ദോഷമുള്ള കാര്യമില്ല, പക്ഷെ അത് വളരെ കുറച്ചു പേർക്കേ അത് ഉപയോഗപ്പെടുത്തുള്ളൂ, കുറച്ചു പേർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മള് ധർമ്മവിദ്യാലയത്തിൽ വന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പഠിപ്പിക്കുന്ന കുറച്ചു പേർക്ക് അത് എന്താണെന്ന് പോലും പഠിക്കട്ടത്തുള്ളൂ. സാമൂഹിക വിഷയം അങ്ങനെയല്ല, ഒരുപാട് പേർക്ക് അത് ആവശ്യമുള്ളതാണ്. അപ്പൊ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഗുരു എന്താ ചെയ്യുന്നത്? എന്ത് ഇത് ആരത് പ്രചരിപ്പിക്കേണ്ടിയിരുന്നു? ഗുരുവിനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടായിരുന്നു അന്ന് മുതലേ അവതരിപ്പിക്കേണ്ടത്. അത് ഈഴവരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഗുരുവിന്റെ ഒരു ന്യൂനതയാണെന്ന് കരുതിയാണ് തെറ്റ്. ഒരു ന്യൂനതയല്ല, എന്തുകൊണ്ട്? അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഗുരുവിന്റെ പ്രവർത്തനത്തിന്റെ സ്വാധീനം കേരളം മുഴുവനുണ്ടായി. ഇന്നും ഗുരു പറഞ്ഞ ആ അതിന്റെ സ്വാധീനം ഇന്നും അതിന് എല്ലായിടത്തും പ്രസക്തിയുണ്ട് ഇന്ത്യയിൽ. എത്ര കാലത്തുള്ള ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കും, അത്രയും കാലം ജാതികളുടെ ഇടയിൽ നിന്നും ഇതിന് പ്രചാരം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാലും എന്താണ് മറ്റു പല കാര്യങ്ങളും അതിനോടനുബന്ധിയായിട്ട് വരും. ജാതീയമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യം പോലെയുള്ള പല കാര്യങ്ങളിലും ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സാമൂഹിക പരിഷ്കരണത്തിൽ തുടങ്ങുന്ന കാര്യമാണ്. അത് എങ്ങനെയാണ്? അത് മാത്രമല്ല, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന 10-2000 വർഷമായി വളരെ അടിസ്ഥാനപരമായി ദൃഢമായി നിൽക്കുന്നതാണ് ജാതീയമായ ഉച്ചനീചത്വം. അപ്പൊ ഗുരു ഇപ്പോ സംസാരിച്ച് കേരളത്തിൽ ഉള്ള ഈ ജാതികളുടെ ഇടയിലുള്ള എന്താണ് ഉച്ചനീചത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മനുഷ്യനാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്ത് എവിടെയൊക്കെ ജാതീയമായ ഉച്ചനീചത്വം ഉണ്ടോ അതെല്ലാം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതാണ് സമുദായ പരിഷ്കരണം എന്ന് പറയുന്നത്. അത് കേവലം ഈഴവ പരിഷ്കരണത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, അവിടെ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മനുഷ്യാണം മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഈഴവർ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നായരെയോ നമ്പൂതിരെയോ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അപ്പൊ ഇത് ലോകത്ത് എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ്. അതാണ് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിൽ പ്രത്യേകിച്ച്. ഇന്നും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. മനുഷ്യനാ മനുഷ്യത്വമാണ് ജാതി എന്ന് പറയുന്നത് ഇന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ അതാണ് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരടിസ്ഥാനം. അത്തരം ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മനുഷ്യനെ എന്താണ് ജാതി മതം ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഗുരുവിന്റെ അതാണ് ശരിക്കുള്ള സാമൂഹ്യ പരിഷ്കരണം. അതിനുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് നിർഭാഗ്യവശാൽ എന്താണ് അതിന് ശേഷിയുള്ളവരില്ലാതെ ഒന്നും അത്രേ ഉള്ളൂ. ഋഷിമാരെ കുറ്റം പറയുകയല്ല, അതിന് ശേഷിയുള്ളവരില്ലാതെ എന്താണ് പ്രചരിപ്പിക്കേണ്ടത് അത് പ്രചരിപ്പിക്കാൻ ശേഷിയുള്ളവരുണ്ടാവില്ല. ഇപ്പൊ ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ ഇന്നും ഉണ്ടല്ലോ, പലതരത്തിലുണ്ട്. അപ്പോ ആ സാമുദായിക പരിഷ്കരണം എന്ന് പറയുന്ന ആ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കിയാണ്. അതിന്ന് ആവശ്യമില്ലാത്തതാണ്, ഗുരു അത് ചെയ്യാത്ത കാര്യമാണ്. പിന്നെ ഗുരുവിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഗുരു ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ അത്തരം കാര്യങ്ങളിൽ പിന്നെ കാലം മാറുന്നതനുസരിച്ച് ഗുരുവിന്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ പുതിയ പുതിയ സമസ്യകളുണ്ടായി, അതെല്ലാം പരിഹാരം കണ്ടെത്തണം. അവിടെ ഗുരുവിന്റെ ആദർശത്തെ മുൻനിർത്തി തന്നെ വേണം. അപ്പോ ശരിക്കും ഊന്നൽ നൽകുക. കാരണം എന്താണ്? ഈ സാധാരണ മനുഷ്യന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേവലമായ തത്വചിന്ത, അത് എന്താണ് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും നടക്കുന്ന കാര്യം. അതേസമയം സാമൂഹിക വിഷയങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഇടയിൽ എപ്പോഴും പ്രചരിപ്പിക്കാൻ പറ്റിയ കാര്യമാണ്. പ്രവർത്തിച്ചു എന്നാ അത് പൂർണ്ണമാകുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കണം അതുകൊണ്ട് മനുഷ്യരെല്ലാം ഒന്നായി കഴിയും. മനുഷ്യരെല്ലാം ഒന്നാകുന്നതിന് എന്തൊക്കെയാണോ തടസ്സമായിട്ടുള്ളത് അതെല്ലാം ഇല്ലാതാവും. ഈ ഒരാശയത്തെയാണ് പ്രചരിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യനെ വിഭജിച്ച് നിർത്താനല്ല, മനുഷ്യനെന്നുള്ളതിനെ മനുഷ്യനെ ഒന്നിപ്പിക്കണമെന്നുള്ള ആശയം. അത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അതൊരു സാമൂഹിക വിഷയമാണ്. അവിടെ എന്താണ് ഈ പറയുന്ന സച്ചിദാനന്ദം ബ്രഹ്മ അതിനൊന്നും കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അത് ആവശ്യമുള്ളവർക്ക് അതാകാം, അത് ആവശ്യമുള്ള വളരെ കുറച്ച് മനുഷ്യരാണ്. ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഗുരു എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യരെല്ലാം ഒന്നായി കഴിയണം. ആ ഒരു കാര്യം അതിന് ആണ് ശരിക്കും പ്രചാരം കൊടുക്കേണ്ടത്. ഇപ്പൊ മനുഷ്യർ ഒരുപാട് തത്വചിന്താപരമായും പുരോഗമിച്ചിട്ടുണ്ട്. വിദേശത്തൊക്കെ ഒരുപാട് തത്വചിന്തകന്മാരുണ്ട് പല പല തരത്തിൽ. അവരൊക്കെ സാമൂഹ്യ പുരോഗതിക്ക് തത്വചിന്തയിലൂടെയാണെങ്കിലും നേരിട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും തത്വചിന്തയിലൂടെ അവർ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? പ്ലേഗ് വന്നപ്പം നമ്മൾ വിശ്വാസമുള്ളവർ ഒരുമിച്ചിരിക്കണം. എവിടെ പറഞ്ഞിരിക്കുന്നത്? തീരദേശത്തുള്ളവര് പലതരത്തിൽ മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കും. അതെവിടെ പറഞ്ഞു? നമ്മൾ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എവിടെയാണെന്ന് ഇപ്പൊ ഓർമ്മയില്ലല്ലോ. ആ നോക്കിക്കൊണ്ടൊന്ന് കാണിക്കാ പുസ്തകം. അതൊക്കെ പൊട്ടന്മാര് പറയുന്നു. അദ്വൈതത്തിലൂടെ എന്തെന്ന് സമത്വം? അദ്വൈതത്തിലൂടെയൊന്നും ആർക്കും സമത്വം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. സമത്വവും സമത്വം ഇല്ലാത്തതൊക്കെ സമൂഹത്തിലെ വിഷയമാണ്. സമത്വം ഉണ്ടായിരിക്കുക ഇല്ലാതിരിക്കുക അതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ്. തത്വചിന്തപരമായ തത്വചിന്തകന്മാര് പിന്നും പാശ്ചാത്യ തത്വചിന്തന്മാരാണെങ്കിൽ ലിബറലിസം പോലെയുള്ള ആശയങ്ങൾ, പിന്നെ കൂടുതൽ മൊറാലിറ്റിയെ പോലെയുള്ള കാര്യങ്ങൾ ആത്മീയ സമൂഹത്തിന് സ്വീകരിക്കത്തക്ക രീതിയിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം ആശയങ്ങളൊന്നും നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോൾ എല്ലാ ആശയങ്ങളും ചാതുർവർണ്ണയത്തിന്റെ കട്ടുപാടിൽ പെട്ടുപോയതാണ്. എല്ലാം മനുഷ്യനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ട് അവർക്ക് ഓരോ വിഭാഗത്തിനും എന്താണ് നന്മ എന്നാണ് ഇവിടെ പഴയകാലത്ത് ചിന്തിച്ചത്. അല്ല, സമൂഹത്തിന്റെ നന്മയല്ല, മനസ്സിലായോ? ഇവിടുത്തെ അടിസ്ഥാനപരമായ തകരാറ് അതാണ്. ഇപ്പോൾ മനുഷ്യനെ തിരിക്കുകയാണ്, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചണ്ടാളം മറ്റു മറിച്ചത്. എന്നിട്ട് ഈ ഓരോ വിഭാഗത്തിനും എന്താണ് നന്മ, ഇതാണ് ഇവിടെ ചിന്തിക്കുന്നത്. അല്ല, മനുഷ്യരെ എല്ലാം ഒരു ഒന്നിച്ചെടുത്തിട്ട് ആ മനുഷ്യർക്ക് എല്ലാത്തിനും കൂടെ നന്മ, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു കാര്യം പറയാത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ തകരാറ് എന്ന് പറയുന്നത്. ആ സമയം പാശ്ചാത്യ പല ചിന്തകളിലും അവരിപ്പോ പല ആശയങ്ങളും പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കണ്ടുകൊണ്ട് പറയുകയല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഇപ്പോൾ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും വേണ്ട മൊറാലിറ്റിയെ കുറിച്ച് അവർ പറയും. ഇവിടെ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറയും? ബ്രാഹ്മണന്റെ മൊറാലിറ്റി എന്താണ്, ക്ഷത്രിയന്റെ എന്താണ്, വൈശ്യന്റെ എന്താണ്, ശൂദ്ര, ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് തികച്ചും അസംബന്ധവും അശാസ്ത്രീയവുമായിട്ടുള്ളവരും മനുഷ്യരുടെ വിഭജനം ചെയ്തിട്ട് അതിൽ പിന്നെ നന്മകളെക്കുറിച്ച് പറയുകയാണ്. അത് അതിനാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖനോഭവം. ലോകർക്കെല്ലാവർക്കും സുഖം വരണമെന്ന് പറയും, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്ത് പറയും? പശുക്കൾക്കും ബ്രാഹ്മണർക്കും പ്രത്യേക സുഖം. ഇതാണ് ഇവിടുത്തെ തകരാറ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണ്. അപ്പൊ ഇത് അടിസ്ഥാനപരമായ തകരാറാണ്. അപ്പോ അദ്വൈതികൾ തന്നെ ഇത് പറയുന്നത്. അതൊരു പറയുന്നത് ആരെങ്കിലും നല്ല കാര്യം പറയണെങ്കിൽ നല്ലതെന്ന് പറയും, അത്രേ ഉള്ളൂ. മോശം പറഞ്ഞാൽ മോശം എന്ന് പറയും ഏത് വിഷയത്തെ സംബന്ധിച്ചാലും. ഗുരു എന്തായാലും ആര്യസമാജിയല്ല. അതുകൊണ്ട് അപ്പം ഗുരു കേരളത്തിലെ മൊത്തത്തില് എല്ലാവർക്കും ക്ഷമം. കേരളത്തിലല്ല, ഗുരു പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നായി കഴിയും. അത് കേരളത്തിൽ ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞാൽ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഗുരുവിന്റെ ഒന്നാമത് ആ കാലം മനസ്സിലായി. ഗുരുവിന്റെ മീഡിയം എന്ന് പറയുന്നത് മലയാളമായിരുന്നു. അപ്പൊ ഗുരു പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മലയാളം അറിയാവുന്നവരുടെ ഗുരുവിന് സംവാദം സാധ്യമാകും. അപ്പൊ മലയാളത്തിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ എന്തുവരും? അത് കേരള നാട്ടിൽ നിൽക്കും. പിന്നെ ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്, മറ്റടത്തില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഗുരുവിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ അത് മനസ്സിലാക്കുന്നവർ ഉൾക്കൊള്ളുന്നവരാണ് അത് പ്രചരിപ്പിക്കേണ്ടത്, അവരുടെ ജോലിയാണത്. അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഇംഗ്ലീഷ് പ്രചരിപ്പിക്കുക, ഹിന്ദി പഠിച്ചവർക്ക് ഹിന്ദി പ്രചരിപ്പിക്കുക എന്നതാണ് ഗുരു പറഞ്ഞത്. അത് മനസ്സിലാക്കി പറയണം. അത് പറയുമ്പോഴത്തേക്ക് എന്ത് പ്രചരിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഈ എന്താണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഗുരുവിന്റെ ആശയങ്ങൾ അതാണ് പ്രചരിപ്പിക്കേണ്ടത്, അതിനാണ് പ്രചാരം കൊടുക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ച് ഗുരു എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ജീവസമൂഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞു, ഇപ്പൊ ലോകത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് സുസ്ഥിരത എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ. എന്നുവെച്ചാൽ ലോകത്തിന്റെ സുസ്ഥിരതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യരും പ്രാണികളും ജീവജാലങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ലോകം അങ്ങനെ മുമ്പോട്ട് പോകാനാണ് സുസ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇക്കാര്യത്തിൽ ഗുരു എന്താ പറയുന്നത്? ലോകം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ അത് ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഗുരു പറഞ്ഞ കാര്യം തന്നെയാണ് എന്നുള്ള ആൾക്കാർ പറയുന്നത്. അപ്പൊ അത് ഗുരു ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് പറയുക, അതാണ് മുഖ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ പിന്നെ ഗുരു നിഷേധിച്ച കാര്യം ലഹരി, ലഹരിക്കെതിരായിട്ട് ഗുരു എന്തൊക്കെയാണ് നിലപാടെടുത്തത്? ഇന്നിപ്പോ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്താണ് ലഹരി. അപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള ഗുരുവിന്റെ നിലപാട് അതൊക്കെ സമൂഹത്തിന് ഒരുപാട് സ്വീകാര്യമായ കാര്യമാണ്. അതൊക്കെയാണ് പ്രചരിപ്പിക്കേണ്ടത്. ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം. അതിനാൾക്കാരെ എന്താണ് സമൂഹത്തിൻ്റെ ഇടയിൽ പോയി. അത് വെറും ബോധവൽക്കരണം മാത്രമല്ല, പ്രായോഗികമായി എങ്ങനെ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മാറ്റാം, അതിനുള്ള പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിക്കുക, നടപ്പിലാക്കുക, ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഗുരുവിന്റെ പേര് ചെയ്യാം. അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ലഹരി വിരുദ്ധമായ എന്തെങ്കിലും പ്രായോഗിക പരിപാടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്? നിങ്ങളുടെ ഇപ്പോൾ എത്ര ദിവസം നിങ്ങൾ എന്താണ് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പരിപാടികളൊക്കെ വെച്ചല്ലോ, അതിൽ ലഹരി വിരുദ്ധമായ എന്തെങ്കിലും കാര്യം പറഞ്ഞോ? എങ്ങനെ എവിടെ? ആ എന്നുവെച്ചാൽ ഈ പരിഷത്തിൽ വരുന്നവരാരും മദ്യപിക്കുന്നവരല്ല, അതുകൊണ്ടല്ല എന്റെ ആവശ്യമെന്ന് പറയുന്നു. ഇവിടെ വരുന്നവരെ അത്തരം പ്രവർത്തനങ്ങൾക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. എങ്ങനെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. ഉദാഹരണം പറഞ്ഞ ഒരു പയ്യൻ, പ്ലസ് ടുവിൽ പഠിക്കുന്ന പയ്യൻ ലഹരിക്ക് അടിമയായി എന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ അവൻ പറഞ്ഞു, ഞാനതിൽ പെട്ടുപോയി, എനിക്കിപ്പോ ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നിനക്കിത് വിടണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. പിന്നെ ഒരൊറ്റ പരിപാടിയുണ്ട്, എന്താണ്? ആത്മഹത്യ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടറെ അടുത്ത് അവനെ എത്തിക്കുക, അവന്റെ രക്ഷാകർത്താക്കടുത്ത് പറഞ്ഞ് ഇനി നമുക്കൊന്നും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ലൊരു ഡോക്ടറെ അവനെ കാണിക്കുക, എന്നിട്ട് മരുന്ന് കൊടുക്കുക, പിന്നെ കർശനമായി അവനെ നിരീക്ഷിക്കുക, പിന്നെ നിങ്ങൾക്ക് ആകുമെന്നുള്ളവനേക്ക് അവനെ ബോധവൽക്കരിക്കുക. ജീവിതത്തിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് അവന് ജീവിതത്തിൽ വേറെ നേടേണ്ട കാര്യങ്ങളുണ്ട്. ലഹരി മാത്രമല്ല, ജീവിതത്തിൽ വരേണ്ട രംഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. പ്ലസ് ടുവിലെത്തിയതേയുള്ളൂ. അപ്പൊ അവര് ഡോക്ടറെ കണ്ടു, ഡോക്ടറുടെ കൗൺസിലിങ്, വീട്ടുകാരുടെ ശ്രദ്ധ, മരുന്ന് പ്രധാനം. ഇപ്പൊ അവൻ ലഹരി ഉപയോഗിക്കുന്നില്ല, ഭാവിയിൽ ഉപയോഗിക്കില്ലെന്ന് അറിയത്തില്ല. അപ്പൊ ബോധവൽക്കരണം കൂടാതെ പ്രായോഗികത എന്ന് പറയുന്ന ഇതാണ്. ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കാരണം യുവാക്കളെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ മുതിർന്ന ആൾക്കാരെ അതിന് ശ്രമിക്കേണ്ട, അതിനവർക്ക് അതിനുള്ള ബോധം ഉണ്ടായിരിക്കും. നാട്ടിലേതെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നുള്ളതാണ് മുതിർന്ന ആൾക്കാർ. അപ്പൊ അതിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർ മദ്യപിക്കുന്നുണ്ടല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതെ ഈ ആൾക്കാർക്കൊന്നും മനസ്സിലാകാത്ത, പറയുന്നവനും വിവരമില്ല കേൾക്കുന്നവനും മനസ്സിലാകാത്ത ബ്രഹ്മം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം ആൾക്കാരെ ഇരുത്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടാവും? നിങ്ങൾ പഠിപ്പിക്കുന്ന എന്തിനെ കുറിച്ചാണോ? ബ്രഹ്മത്തെ കുറിച്ച്. അത് ഇതൊരു ആർക്കും മനസ്സിലായ ഒരു കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കേൾക്കുന്നവന് മനസ്സിലാവും, എന്തെങ്കിലും മനസ്സിലാവും. അത് ഈ ലഹരിക്ക് അടിമയായ ഉന്നതി എന്ന് പറയും. അത് ഈ എന്താണ് എല്ലാ ദുഃഖത്തിനും കാരണം ആത്മവിദ്യ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നവന്മാര് അവരുടെ ദുഃഖം മാറ്റുന്ന വെള്ളം അടിച്ചിട്ടാണ് പറയാൻ നിങ്ങൾക്ക് നാണം ഇത്. ഇല്ലേ, അത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് താല്പര്യമുള്ള കുറച്ച് വ്യക്തികൾക്ക് അത് പറയാം, പറഞ്ഞാലും അതൊക്കെ അവർക്ക് എത്ര ബോധമുണ്ടാകും എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പറയുന്നതിന് ബോധമുണ്ടാകുക എന്നാണ് വലിയ പ്രയാസം. പിന്നെ കേൾക്കുന്നതിന് ബോധമുണ്ടാകും. അത് ഉപയോഗമില്ലെന്നല്ല ഞാൻ പറയുന്നത്, വളരെ കുറച്ച് പേർക്കാണ്. ആ സമയം ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഗുരുവായിട്ട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. പ്രത്യേകിച്ച് മതം, ജാതി, മദ്യം ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽപ്പെട്ടാണ്. മതവും ജാതിയും മദ്യവും മൂന്നും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അങ്ങനെ അത് ആണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ അല്ല, മഠത്തിൽ വരുന്ന മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, അത് നമ്മൾ അവരോടെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ മുതിർന്ന ആൾക്കാരടുത്ത് പറയേണ്ടതെന്നാണ്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്നല്ല, മനസ്സിലായോ? അവരെ തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളെ അതിൽ നിന്ന് പിന്മാറ്റുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുപയോഗിക്കാത്തവരാണല്ലോ. അത്തരം ഇതിൽ പ്രായോഗികമായി എന്ത് പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അവരെ ബോധവൽക്കരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതാണ് ബോധവൽക്കരണം എന്ന് പറയുന്നത്. വെറും എന്താണ് മദ്യവിഷമാണ് ഉണ്ടാക്കാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയല്ല ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ തലമുറ മദ്യത്തിന് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ആ മദ്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ അതിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതിന് മുതിർന്നവർക്കാണ് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവരെ അതിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവന്ന് എന്താണ് നിങ്ങൾ ആരെ വിളിച്ചാ പ്രസംഗിപ്പിക്കുന്നത്? ആരെ വിളിച്ചാ നിങ്ങൾ പ്രസംഗിപ്പിക്കുന്നത്? ഈ നാട്ടിലൊക്കെ വേദാന്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നു, കുറെ അലവരാദികൾ വിളിച്ചുകൊണ്ട് വന്നിട്ടാ പ്രസംഗിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അതെ അതെ, അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഇതൊന്നും യാതൊരു എന്താണ് മനുഷ്യന് ഉപയോഗമുള്ള കാര്യങ്ങളല്ല. എങ്ങനെ നമുക്ക് ഇന്ന് പ്രചരിപ്പിക്കേണ്ടത് എന്താണോ സമൂഹത്തിന് ആവശ്യമുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കാലഹരണപ്പെട്ടു, നിങ്ങൾ ഉപയോഗമില്ലാത്തവരായിട്ടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ആവശ്യമുള്ളതാണ്. ആ ഋഷിരാജ സിംഗിനെ വിളിച്ചിട്ട് ക്യാമ്പ് നടത്തണം, അത് മുതിർന്നവർക്ക് നടത്തണം. ആ അവരെ അവിടെ നടത്തണം മുതിർന്ന. ആരൊക്കെ? ആ ഈ പരിഷത്തിന്. ആ അതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവിടെയാണ് അടിസ്ഥാനപരമായി ഈ പരിഷത്തിന് വരുന്നവർ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്ന് കുറച്ച് ഈ വേദാന്തമൊക്കെ പഠിപ്പിച്ചിട്ട് നാട്ടിലൊക്കെ പ്രസംഗകരം. അത് തന്നെ ഇവരുടെ താല്പര്യം ഇതാണ്, ഇതൊക്കെ പറഞ്ഞ് നാട്ടിൽ പോയി കുറച്ച് പ്രസംഗിച്ച ആളാവാം എന്ന് വിചാരിച്ചാ വരുന്നത്. അപ്പൊ ഈ വരുന്നവരാദ്യം ബോധവൽക്കരിക്കണം എന്താണോ നാട്ടിനൊന്ന് ആവശ്യം, എന്താണ് സമൂഹത്തിനാവശ്യം. ഇതല്ല സമൂഹത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട മേഖല വേറെയാണ്. ജാതിയുടെയും മതത്തിന്റെയും ലഹരിയുടെയും മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നു എന്ന് സമൂഹത്തിന് ബോധവൽക്കരിക്കണം. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് കേൾക്കണം എവിടെയാണ് നമുക്ക് പിശക് പറ്റിയെന്നുള്ളത്. അദ്വൈതം പറയുന്നതേ ഇപ്പൊ അദ്വൈതം പഠിക്കാൻ വരുന്നവൻ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പുറത്തു പോയി പ്രസംഗിച്ച ആളാവെന്ന് വിചാരിച്ചാ വരുന്നത്. അല്ല അദ്വൈതത്തോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവിടെ തന്നെ പൊളിഞ്ഞു പോയി. അപ്പോ അതുകൊണ്ട് കാര്യമില്ല. ഇവർക്ക് ആർക്കും തന്നെ ഈ അദ്വൈതം പഠിച്ചുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല, ഇവരെ ദുഃഖം മാറുന്നില്ല, അതൊന്നുമില്ല. ഇവരെ ദുഃഖം മാറണമെങ്കിൽ ഇവർക്ക് മറ്റു പല കാര്യങ്ങളും ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഉണ്ട് ഒരു രണ്ടു മാസമാകും ചെറുകൽപ്പുഴ. രാവിലെ ഞാനവിടെ ഒരു സ്ഥലത്ത് പോയി. ഞാനവിടെ ചെന്ന് രാവിലെ 9 മണി ഒരു സ്ഥാപനത്തിൽ, ഒരു ബാങ്കിൽ ഞാൻ അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വഴിയെന്ന് നടക്കുമ്പോൾ ഒരു തങ്കയായി വരുന്നു. യവന്റെ അടുത്ത് നിന്ന് ഭയങ്കരമായി വേദാന്ത് ഭയങ്കരമായി എന്റെ നാട്ടം കാരണം അടുത്തിരിക്കാൻ പാടില്ല. ഞാൻ ഇത്ര രാവിലെ അവൻ എന്റെ നമ്പർ വേണം, ഞാൻ ആരെന്നൊന്നും അറിയത്തില്ല. അവന് സംസാരിക്കണം, വേദാന്തം പറയും. അതിന് രാവിലെ വെള്ളം അടിച്ചുകൊണ്ട് ആൾക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്റെ ഒന്നും ഒന്നും പറഞ്ഞു യവനെ കൈകാര്യം ചെയ്യുന്ന വലിയ പാടാണ്. പാടി കിട്ടും ഞാൻ ഇന്ന് ഒരു തരത്തിൽ അവനെ പറഞ്ഞു ഒഴിവാക്കി. അപ്പൊ ഞാൻ പിന്നെ അവനോട് ചോദിച്ചു, ഇത്രയും ഭയങ്കര കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ രാവിലെ ഇത് സ്വാമി അത് വേറെ ഇത് വേറെ ഇത് രാവിലെ വേണം എനിക്ക്. വിദേശത്തൊക്കെ ആയിരുന്നു, പൈസയൊക്കെ ഉണ്ട്, ഇത് വേറെ ഒരു കാര്യം. ഇതിൽ ദോഷമൊന്നുമില്ല, അതിനെ ന്യായീകരിക്കുകയാണ്. മറ്റത് വേറെ നമ്മുടെ വേറെ കാര്യമാണ്. ഇന്ന് ലോകം അങ്ങനെയൊക്കെയാ പോകും. സമൂഹത്തിന് ഉപയോഗമുള്ള കാര്യങ്ങള് അടിസ്ഥാനപരമായി തന്നെ എന്താണ് നമ്മള് ഒരു ആത്മവിമർശനം ആവശ്യമാണ്. അത് ഈ കഴിഞ്ഞ ദിവസം എന്താണ് ഒരു വലിയ ആരാണ് നികേഷ് കുമാർ എന്ന് കേട്ടിട്ടുണ്ട് അയാള് പിണറായി വിജയനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ആത്മവിമർശനം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിണറായിയുടെ മറുപടിയാണ്, നീയൊക്കെ തോന്നിവാസം പറഞ്ഞിട്ട് എന്നോട് ആത്മവിമർശനം നടത്തി. ആ നിലപാടിലായിരിക്കരുത് നമ്മൾ, മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടാതീനം പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആത്മവിമർശനം നടത്താൻ പറയുന്നു. ഈ കാഴ്ചപ്പാടല്ല നമുക്ക് ആത്മവിമർശനമാണ് ആവശ്യമല്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, മറ്റുള്ളവരതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നും നമ്മളൊന്നുകൂടെ ആലോചിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്തുകൊണ്ടത് ശരിയാവത്തില്ല പിണറായി പറയുമ്പോൾ, മനസ്സിലായോ? ആൾക്കാരെ ചെടിച്ചട്ടി എടുത്തിട്ട് അടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. അത് മനസ്സിലാക്കുന്നതാണ് ആത്മവിമർശനം എന്ന് പറയുന്നത്. അത് വേണ്ടെന്നാ പറയുന്നത്, അത് നിങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ സന്യാസിമാരെ ചിന്തിക്കാൻ പാടില്ല. തെറ്റ് നമ്മൾ ചെയ്യുന്നതിൽ പോരായ്മ ഉണ്ടോയെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നു. നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ ശരിയാണ്. അത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് മനസ്സിലാക്കിയെങ്കിലും വേണം, സ്വയം സമ്മതിക്കുകയെങ്കിലും വേണം, തിരുത്തിയില്ലെങ്കിൽ. അതാണ് വേണ്ട കാര്യം.